പരോപകാരം അതിനെ കുറിച്ചാ പറയും. ഇതിലല്ല നരന് നന്മ നൽകും ക്രിയാപരപ്രിയ ഹേതുവായി എന്ന് പറഞ്ഞാൽ അത് തന്നെ. ഒരാൾക്ക് നല്ലത് നന്മ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി അന്യന്റെ നന്മയ്ക്കും ഉപകരിക്കണം. തനിക്ക് പ്രിയമായിരിക്കുന്ന പ്രവൃത്തികൾ അന്യനും പ്രിയമായി. ഇത് സാധാരണ പറയുന്ന സാരോപദേശവും പറയും, സാരമായ ഉപദേശം. സമൂഹത്തിൽ എല്ലാവർക്കും സ്വീകരിക്കുക എന്നുള്ള ഉദ്ദേശം അതിപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സാരോപദേശം സാരവത്തായ കഴമ്പുള്ള ഉപദേശം, അതാണ് സാരോപദേശം എന്ന് പറയുന്നത്. ഉപാധിപ്പെടുന്നതാണിത്. പക്ഷെ അതിലൂടെ കൂടുതലായി വരുന്നത് എന്താണോ, അങ്ങനെ ഒരാൾ താൻ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്കും ഗുണകരമായി ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനൊരു തത്വത്തെ കൂടെ സ്വീകരിക്കുന്നു. തത്വം ഇവിടെ ആദ്യം പറയുന്നത് എന്താണ്, 21 പറഞ്ഞത് തൻ പ്രിയം അപരപ്രിയം എന്ന് അറിഞ്ഞു. തന്റെ പ്രിയം തന്നെയാണ് അന്യന്റെയും പ്രിയം എന്നൊരു തത്വത്തെ പറഞ്ഞു. എല്ലാവരുടെയും പ്രിയം ഒന്ന്, എല്ലാവരുടെയും ഇഷ്ടം ഒന്ന്. അത് അങ്ങനെ പ്രിയം എല്ലാവരുടെയും പ്രിയം ഒന്നാവുന്നതിന് വേണ്ടിയിട്ടാണ് 24 പറഞ്ഞത് എന്താണ്, എല്ലാം ആദിമമായ ഒരു ആത്മസ്വരൂപമാണ്. അതുകൊണ്ട് എല്ലാവരും ആത്മസ്വരൂപമാണെങ്കിൽ അവിടെ തത്വത്തിൽ അന്യനില്ല, അന്യരായിട്ട് ആരും ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അന്യനും സുഖം തന്നെ കൊടുക്കണം. ഇങ്ങനെ കൂടുതലായൊരു കാര്യം സാധാരണ സാരോപദേശങ്ങളിൽ എല്ലാവരും പറയാറ്, സാരോപദേശ കഥകൾ എന്നൊക്കെ പറയും. നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യും, എന്തിനു ചെയ്യണം, അതിന്റെ ഒരു അടിസ്ഥാന തത്വമാണ് പറയുന്നത്. എല്ലാവരും ഒരു ആത്മതത്വമാണ്. അതുകൊണ്ട് താനും അന്യനും തമ്മിൽ ഭേദം ഇല്ല, താനും അന്യനും ഒന്ന് തന്നെ എന്നൊരു തത്വത്തെയാണ് ഇവിടെ അധികമായിട്ട് പറയുന്നത്. ഇപ്പോ ബൈബിൾ പറയുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അത് ഈശാരോപദേശമാണ്. മറ്റുള്ളവരെയും സ്നേഹിക്കണം, സഹായിക്കണം, അവന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതുപോലെ തന്നെ പക്ഷെ അവിടെ പറയാത്ത ഒരു കാര്യം ഇവിടെ കൂടുതലായി പറഞ്ഞിരിക്കുന്നത് എന്താണ്, എന്തിനങ്ങനെ പ്രവർത്തിക്കണം എന്നൊരു ചോദ്യം വരും. താൻ എന്തിനു മറ്റുള്ളവർക്ക് നന്മ ചെയ്യും? അപ്പൊ നീയും അന്യനും ഒരേ തത്വം തന്നെ, നീയും അന്യനും തമ്മിൽ യാതൊരു ഭേദവും ഇല്ല. ഇത് ആണിവിടെ ഗുരു കൂടുതലായിട്ട് പറയുന്നത്. ഇത് ഗുരുവിന്റെ ഒരു വിശേഷമായിട്ടെടുക്കുന്നു. അന്യര് എന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നല്ല കാര്യം തന്നെയാണ്, സാരോപദേശം തന്നെ. പക്ഷെ നീയും അന്യന് ഒന്നാണ് തത്വത്തിൽ എന്ന് അവിടെ പറയത്തില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് അവിടെ ഇല്ല. അവിടെ എന്തു പറയും, അവര് പറയും അത് അന്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്, നീയും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അല്ലെങ്കിൽ പറയും, ബൈബിളിൽ പറയും ദൈവം തന്നെയാണ് അന്യനായി വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള നിനക്ക് ദാനവും സേവനവും ഒക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ രോഗിയായും ദരിദ്രനായും ഒക്കെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ ഏകമായ ആത്മതത്വം എന്നുള്ള കാര്യം അവിടെ തെളിച്ച് പറയത്തില്ല. വേണമെങ്കിൽ വ്യാഖ്യാനിച്ചൊക്കെ എടുക്കാം അങ്ങനൊരു തത്വം ഉണ്ടെന്ന്. അങ്ങനെ ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കണം. അവിടെ ദ്വൈതമാണ് തത്വം. അതുകൊണ്ട് എല്ലാം ഒരാത്മതത്വമാണ് എന്നുള്ള അങ്ങനെ ഒരു തത്വം അവിടെ പറയത്തില്ല. എന്നാൽ അന്യനെ സ്നേഹിക്കണമെന്ന് പറയും. അപ്പൊ അന്യനെ സ്നേഹിക്കുന്നതിനും പരമോപകാരം ചെയ്യുന്നതിനും അത് മതി. അത്രയും കൊണ്ട് തന്നെ ഒരാൾ ചെയ്യാം. കാരണം അതിനൊരു മനസ്സ് വരണം. മനസ്സ് വന്നാൽ പിന്നെ തത്വം എന്തോ ആയിക്കൊള്ളട്ടെ. ഒരാൾക്കിപ്പം പരോപകാരം ചെയ്യണമെങ്കിൽ ഈ തത്വം അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എന്തിനു ചെയ്യണമെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ദാർശനികമായ ഒരു അടിത്തറ, തത്വ ചിന്താപരമായ ഒരു അടിത്തറ, അതാണ് ഇവിടെ പറയുന്നത്. എല്ലാം ഒരു ആത്മതത്വമാണ്. അതുകൊണ്ട് തനിക്ക് ചെയ്യുന്ന, തന്റെ സുഖത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്കും സുഖത്തിന് വേണ്ടിയുള്ളതായിരിക്കണം. ഈ ഒരു ഭാഗത്താണ് അദ്വൈതം എന്ന് പറയുന്നത്. അവിടെയാണ് അവന് വീണും എല്ലാം ഒരു തത്വമാണെന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഒരു തത്വം ഒന്നായതുകൊണ്ട് താൻ തന്റെ സുഖത്തിന് വേണ്ടി ചെയ്യുന്ന മറ്റുള്ളവനും സുഖം തന്നെ കൊടുക്കണം എന്നൊരു നിർബന്ധം ഈ പാരമ്പര്യ അദ്വൈതത്തിലില്ല. അതാണ് വ്യത്യാസം. രണ്ടു പറയും അങ്ങനെ നിർബന്ധമൊന്നും. അദ്വൈതവാദികൾ എന്ന് പറയുന്നവര്, അപ്പൊ അദ്വൈതം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്വൈതത്തെ എങ്ങനെ മനുഷ്യന് ഉപകാരപ്രദമായ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതൊരു അദ്വൈതം തന്നെയാണ്, ഈ പറയുന്ന അദ്വൈതം തന്നെ. പക്ഷെ അദ്വൈതത്തിൽ ഇങ്ങനെ ഒരു നിർബന്ധമില്ല. എന്താണ് ട്രഡീഷണൽ അദ്വൈതം, പാരമ്പര്യ അദ്വൈതത്തിൽ ഇങ്ങനെ നിർബന്ധമായിട്ട് നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മറ്റുള്ളവന് ഗുണകരമായിരിക്കണം, അങ്ങനെ നിർബന്ധമില്ല. അദ്വൈത ആചാര്യന്മാർക്കും അങ്ങനെ ഒരു നിർബന്ധമില്ല. പഴയ അതാണ് ഗുരു പറയുന്നതിന്റെ പ്രത്യേക വ്യത്യാസം. അദ്വൈതം എന്ന് പറയുന്നതും മറ്റുള്ളവർ പറയുന്നത് മുമ്പ് ഉള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്നു. അദ്വൈതം ഒരു പരമാർത്ഥ തത്വമാണ്, അത് അംഗീകരിക്കുന്നു. ഗുരു അംഗീകരിക്കുന്നു. വ്യവഹാരത്തിലെന്ന് വെച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എന്നും അതിനെ അതേപടി പകർത്താൻ പറ്റില്ല. അതൊരു തത്വമായിട്ട് അറിയാനേ പറ്റും. അതനുസരിച്ച് കൂടെ ഒരു പ്രവൃത്തിയും സാധിക്കില്ല എന്നാണ് പഴയ അദ്വൈതം പഠിപ്പിക്കുന്നത്. ഗുരുവിന്റെ അഭിപ്രായം അങ്ങനെയല്ല. അദ്വൈതം തത്വമാണെങ്കിൽ ആ തത്വത്തിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യണം? പരോപകാരം, സാമൂഹ്യനീതി തുടങ്ങിയ കാര്യങ്ങളും അതിന്റെ വെളിച്ചത്തിൽ തന്നെ അനുഷ്ഠിക്കണമെന്നുള്ളതാണ്. അതാണ് ഗുരുവിന്റെ പറയുന്നതിന്റെ വ്യത്യാസം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ഞാൻ മതവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി അതാണ്. മതത്തിന്റെ കാര്യം വരുമ്പോഴും ഇവിടെ ആത്മോദേശത്തിൽ പറയുന്നതനുസരിച്ച് ഈ അദ്വൈത തത്വത്തിനനുസരിച്ച് മതത്തിനും ഒരദ്വൈതം സ്വീകരിക്കുന്നു. എന്ന് വെച്ചാൽ ആ അദ്വൈതം എന്ന് പറയുന്നത് എല്ലാ മതത്തെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കും. ഒരു മതത്തെ നിഷേധിക്കുന്നതായിരിക്കരുത്, എല്ലാ മതത്തെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എല്ലാ മതത്തെയും എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അതിൽ മതങ്ങളൊക്കെ പലയിടത്തും പരസ്പര വിരോധങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ സമാനം പറഞ്ഞു. അതെല്ലാം അതിൻ്റെ ആചാരങ്ങളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ വിരോധമുള്ളത് നമ്മൾ സ്വീകരിക്കില്ല. അതിൻ്റെ ചില പൊതുവായി വരുന്ന തത്വങ്ങളെ അംഗീകരിക്കുക. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, പ്രയോജനം എന്താണ്? ഇങ്ങനെ അദ്വൈതത്തിന്റെ അടിസ്ഥാനത്തിൽ മതത്തെ പറയുക, പരോപകാരത്തെ കുറിച്ച് പറയുക, അത് പറയുമ്പോൾ അതാണ് അടുത്തതിൽ പറയുന്നത്. ഒരുവന് നല്ലതും അന്യന് അല്ലലും ചേർപ്പ് ഒരു തൊഴിൽ ആത്മവിരോധി ഓർത്തിരയണം. പരന് പരം പരിതാപമേകിടുന്നു, രതി നരകാഭി വീണരിഞ്ഞിടുന്നു. ആ പരോപകാരത്തെ കുറിച്ച് പറയുന്നത് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതെല്ലാത്തിനും, ജാതിയെ സംബന്ധിച്ചാലും മതത്തെ സംബന്ധിച്ചാലും മനുഷ്യർ തമ്മിലുള്ള പരസ്പര ഇടപാടുകളെ സംബന്ധിച്ചാലും മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചായാലും എല്ലായിടത്തും പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ഒരുത്തൻ പ്രവർത്തിക്കേണ്ടത്, അതാണ് ഇവിടെ പറയുന്നത്. അതിന്റെ അടിസ്ഥാനം ഇത് തന്നെ. കാരണം അദ്വൈതത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഒരുവന് നല്ലതും അന്യന് നല്ലതും ചേർത്ത് ഒരു തൊഴിൽ, ഒരുവന് നല്ലതും മറ്റൊരുവന് അല്ലൽ ദുഃഖവും ചേർക്കുന്ന ഉണ്ടാക്കുന്നതായ ഒരു തൊഴിൽ, ഒരു പ്രവൃത്തി. ആ പ്രവൃത്തി ആത്മവിരോധി ഓർത്തിടണം. അത് ചെയ്യുന്നവന് തന്നെ വിരോധിയാണ്. ഇവിടെ ആത്മവിരോധി എന്ന് പറഞ്ഞാൽ ഈ ആത്മശബ്ദം കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പെട്ടെന്ന് മുമ്പ് പറഞ്ഞല്ലോ, അവനീ ആദ്യമായൊരാത്മരൂപം. ഇവിടെ ആത്മാവെന്ന് പറഞ്ഞ തത്വം എന്നാണ്. ഇവിടെ ആത്മവിരോധി എന്ന് വെച്ചാൽ തനിക്ക് വിരോധിയായ, ചെയ്യുന്നവന് വിരോധിയായ ആത്മശബ്ദത്തിന് താനെന്നാണ് സംസ്കൃതത്തിൽ പൊതുവെ പറയുന്ന അർത്ഥം. അപ്പൊ ആത്മവിരോധി എന്ന് വെച്ചാൽ തനിക്ക് വിരോധിയാണ്. ആത്മശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ പരമാത്മാവ്, ബ്രഹ്മം അങ്ങനെയൊന്നുമുള്ള അർത്ഥത്തിലേക്ക് ചാടി വീഴേണ്ട കാര്യമില്ല. എവിടെ ഏത് അർത്ഥമാണോ യോജിക്കുന്നത് അതെടുക്കുന്നു. കാട് കയറേണ്ട ആവശ്യം. അപ്പോൾ വളരെ ലളിതമായി പറഞ്ഞാൽ തനിക്ക് നല്ലതും മറ്റൊരുത്തിന് ദുഃഖവും ചെയ്യുന്ന പ്രവൃത്തി തനിക്ക് വിരോധിയായ പ്രവൃത്തിയാണ്, എന്നുവെച്ചാൽ തനിക്ക് ദോഷം ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പോ അത് അന്യനെന്ന് പറഞ്ഞാൽ അന്യ മനുഷ്യനാകാം, അല്ലെങ്കിൽ മറ്റ് പ്രാണികളാകാം, ആർക്കായാലും ശരി, ഈ പ്രകൃതിയിൽ എന്തിനും ദുഃഖം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യരുത്. എന്നാ പറയുന്നു, അത് തനിക്ക് വിരോധിയായ പ്രവൃത്തിയാണ് എന്ന് പറയുന്നു. ഇതെപ്പോഴും ചിന്തിക്കണം. എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കണമെന്നർത്ഥം. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തൊഴിൽ ചെയ്യുമ്പോൾ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, തൊഴിലെന്ന് വെച്ചാൽ അവിടെ പ്രവൃത്തി, ഏത് പ്രവൃത്തി? പൊതുവെ പറയുന്ന മനസ്സും വാക്കും മറ്റ് പ്രവൃത്തികളും എല്ലാം അത് എല്ലാത്തിനും ചേർത്ത് പറയണം ആത്മവിരോധിയാണ്. ഇതിനെ കുറിച്ച് ചിന്തിക്കണം. ഇത് ചിന്തിച്ച് വേണം പ്രവർത്തിക്കേണ്ടതെന്ന് അർത്ഥം. അങ്ങനൊരു ചിന്ത വേണം. അന്യനത് ഗുണം ചെയ്യുന്നു, ദോഷം ചെയ്യുന്നു. അപ്പൊ അന്യന് ഗുണം ചെയ്യുക, ദോഷം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ വിശാലമായൊരർത്ഥത്തിലാണ്. അവന് ഒരു പേര് ഡോക്ടർ ഒരു രോഗിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കും. അപ്പോൾ അവന് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കാൻ പറ്റും. അപ്പോൾ അതതിൻ്റെ ശരിയായ അർത്ഥത്തിൽ എടുക്കണം. അപ്പോൾ അങ്ങനെ രോഗിക്ക് വേദനിക്കും, അതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പാടില്ല, അങ്ങനെയൊന്നും വ്യാഖ്യാനിച്ചിട. അപ്പൊ അത് അന്യന്റെ ദുഃഖം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അന്യന്റെ ശ്രേയസ് അതിനെ കരുതി, അതിനെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ അന്യന്റെ പ്രേയസ്, അതിനെ കണ്ടുകൊണ്ടുള്ള, എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള മനുഷ്യന്റെ നന്മയും കണ്ടുകൊണ്ടുള്ള പ്രവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്. അതൊഴിവാക്കുന്ന പ്രവൃത്തികളെല്ലാം അല്ല, അല്ലാണ്. അപ്പോൾ ഒരുവിന് രോഗം, അതുകൊണ്ട് വരുന്ന ദുഃഖം, അപ്പോൾ അത് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അവനൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഒരു ചെറിയ വേദന, അതവന് വിരോധിയായ പ്രവൃത്തിയല്ല. അതുകൊണ്ടാണ് അടുത്ത് പറഞ്ഞ എന്താണ്, അത് തനിക്ക് വിരോധിയായ പ്രവൃത്തിയല്ല. അപ്പൊ അല്ലൽ എന്ന് പറയുമ്പോൾ, അന്യന്റെ ദുഃഖം എന്ന് പറയുമ്പോൾ തനിക്ക് വിരോധിയല്ല എന്നും കൂടെ പറയുമ്പോൾ അത് രണ്ടും കൂടെ യോജിപ്പിച്ച് മനസ്സിലാക്കും. ഇപ്പൊ ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ എന്താണ്, അതൊരിക്കലും തനിക്ക് വിരോധിയായ ഒരു പ്രവൃത്തിയല്ല. അവിടെ അയാൾക്കൊരു ചെറിയ വേദനയുണ്ട്, പക്ഷെ അത് തനിക്കൊരിക്കലും വിരോധിയായ പ്രവൃത്തി അല്ല. എന്തുകൊണ്ട്? ആത്യന്തികമായി അന്യനും അത് വിരോധം ഉണ്ടാകുന്ന പ്രവൃത്തിയല്ല, അങ്ങനെ മനസ്സിലാകും. ചെറിയൊരു വേദന ഉണ്ടാക്കിയാൽ അവന്റെ അസുഖം മാറ്റുന്നു, മാരി. അപ്പോ പ്രായോഗികമായി അന്യന് ദുഃഖമില്ലാത്ത പ്രവൃത്തി എങ്ങനെ ചെയ്യുന്നു? മാതാപിതാക്കള് കുട്ടികളെ ശാസിക്കുന്നു, അതെല്ലാം തൽക്കാലം ചിലപ്പോൾ അവർക്ക് ദുഃഖം ഉണ്ടാക്കിയാലും അത് അവർക്ക് ആത്മവിരോധിയല്ല, മാതാപിതാക്കൾക്ക് വിരോധിയായ ഒരു കർമ്മമല്ല. എന്തുകൊണ്ട്? അത് ആത്യന്തികമായി അവനെ നല്ല വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കേൾക്കുമ്പോൾ നമുക്കൊരു ദുഃഖം പോലെ തോന്നും. അങ്ങനെ സർവ എല്ലാ പ്രവൃത്തികളിലും ഇപ്പോൾ വലിയൊരു കുറ്റം ചെയ്ത് ഒരുത്തനെ പിടിച്ച് ജയിലിലിടും പോലീസുകാർ, അത് അയാൾക്ക് ആത്മവിരോധിയാണ്. അതൊരിക്കലും ആത്മവിരോധിയല്ല, അവർക്ക് വിരോധമുള്ള കാരണം എന്തുകൊണ്ട്? അത് സമൂഹത്തിന്റെയും അവന്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവനെ അടച്ചിടുന്നത്, അല്ലെങ്കിൽ അവന് വീണ്ടും കുറ്റങ്ങൾ ചെയ്തുകൊണ്ട്. ഇത് പ്രായോഗികമായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ദോഷം ഉണ്ടാകും, അങ്ങനെ ആർക്കും പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല, പുറമ്പിനെ കൊല്ലാതെ നടക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ തത്വം അതാണ്, ഒരു പീഡയും ഉറുമ്പിന് വരുത്തരുത് എന്ന് പറഞ്ഞാൽ നടക്കരുതെന്നല്ല എന്റെ അർത്ഥം. അങ്ങനെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ അനിവാര്യമായ ചില കാര്യങ്ങളും നടക്കുന്നു, കൊല്ലാൻ വേണ്ടി ആരും നടക്കുന്നില്ല, അതാണ് എന്റെ പ്രത്യേകത. നമ്മൾ നടന്നു പോകുന്ന ആരെങ്കിലും കൊല്ലാൻ വേണ്ടിയല്ല, പക്ഷെ നടത്തയിൽ അനിവാര്യമായി വരുന്നതാണ് കുറെ ഹിംസ. അതിനെ പ്രത്യേകം കാണും, അറിഞ്ഞുകൊണ്ട് കൊല്ലുന്നത് സ്വാഭാവികമായി പ്രകൃതി സംഭവിക്കുന്ന രണ്ട് രണ്ടാണ്. സസ്യം ഭക്ഷിക്കുന്നു, സസ്യങ്ങളെ കൊല്ലുകയാണ്. അത് ഉപയോഗമയാക്കുന്നു, അതുകൊണ്ടാണ് പ്രകൃതിയിൽ ഒരു നിയമം തന്നെ വച്ചിരിക്കുന്നത്. കാട്ടുമൃഗങ്ങൾ, സിംഹം, വേട്ടയാട്, അത് ആത്മവിരോധിയല്ല. എന്തുകൊണ്ട്? അത് അതിന്റെ വിശപ്പിണങ്ങ മാത്രമേ കൊല്ലത്തുള്ളൂ, കൊന്നു കൂട്ടി വയ്ക്കത്തില്ല. വിശപ്പ് മാറിക്കഴിഞ്ഞാൽ അത് കിടക്കുമ്പോൾ അതിന്റെ മുൻപ് കൂടി മുമ്പിലൂടെ വേറൊരു ജീവി പോയാലും അത് ചാടി പിടിച്ച് കൊല്ലത്തില്ല. വിശന്നാലത് എത്ര കഷ്ടപ്പെട്ടു, എത്ര ദൂരം ഓടിയും കൊന്നു അത് തിന്നും. ഈ നിയമം പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ്. അഹിംസ എന്ന് പറയുന്നത് ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പ്രായോഗികമായിട്ട് മറ്റാർക്കും ഉപദ്രവമില്ലാതെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സാധ്യമാകും. നമ്മുടെ ഉള്ളിൽ ഒരു ഗൂഢമായ ലക്ഷ്യമുണ്ട്, മറ്റുള്ളവനെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കണം. എന്തൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് ഇവിടെ യോജിപ്പിക്കാൻ പറ്റില്ല. അത് ആത്മവിരോധിയായി തനിക്ക് തന്നെ ദോഷം വരുന്ന ഒരു കർമ്മമാണ്. അപ്പൊ അതിന്റെ പ്രായോഗികമായ ഭാഗം നോക്കണം. ഇപ്പൊ ആത്മവിരോധി എന്ന് പറഞ്ഞാൽ തനിക്ക് വിരോധി, തനിക്ക് വിരോധിയായ തൊഴിൽ, തനിക്കെതിരായി വരുന്ന കർമ്മം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്, പരന് പരം പരിതാപം ഏകിടുന്നു എരിനരകാബ്ധി വിണിരിഞ്ഞിടുന്നു. പരന് അന്യന് പരനുണ്ടല്ലോ, തത്വം ഒന്നാണെങ്കിലും, തത്വത്തിൽ ഒന്നാണെങ്കിലും നമ്മുടെ വ്യവഹാരത്തിൽ ദൈനംദിന ജീവിതത്തിൽ താനും അന്യനും ഉണ്ട്. താനും അന്യനും എന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റും. അപ്പോ ഈ തത്വം എന്ന് പറയുന്നത് പരമാർത്ഥമാണ് എന്ന് ആണ് പാരമ്പര്യ അദ്വൈതികൾ പറയുന്നത്. ഗുരു അത് തന്നെ പറയുന്നു, തത്വം പരമാർത്ഥം തന്നെയാണോ. പിന്നെ ജീവിതത്തിലേക്ക് വരുമ്പം, മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുമ്പം ആ തത്വത്തിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ അന്യനെന്ന് അറിയുന്നവനെയും അതറിയാതിരിക്കാൻ പറ്റില്ല. തത്വം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തത്വം. തത്വജ്ഞാനം എന്ന് പറയുന്നതാണ്. നമ്മള് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന ഒന്നല്ല, വളരെ വിചാരം ചെയ്ത് അങ്ങനെ മനസ്സിലാക്കുന്നതാണ്, ഒരു സിദ്ധാന്തമായിട്ട് ഗ്രഹിക്കുന്നതാണ്. പക്ഷെ ഞാൻ അന്യൻ എന്നുള്ള ബോധം സ്വാഭാവികമായിട്ടാണ്, അതിന് ശാസ്ത്രമൊന്നും പഠിക്കില്ല, സ്വാഭാവികമായിട്ട് അറിയുന്നതാണ്, ഞാൻ വേറെ നീ വേറെ. അതുകൊണ്ടാണ് വ്യാവഹാരികമെന്ന് പഴയ അദ്വൈതികൾ പറഞ്ഞത്. അത് ഈ തത്വത്തെ സ്വീകരിക്കുന്നവർക്കെല്ലാം ഇത് സ്വീകരിച്ചേ പറ്റും. തത്വവും ബുദ്ധിയുണ്ടറിയേണ്ടതും ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വ്യവഹാരമെന്ന് പറയും, നമ്മുടെ മലയാളത്തിലെ വ്യവഹാരം, ജീവിതാനുഭവങ്ങൾ എന്ന് പറയും, അതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. അത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നതല്ല, സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുന്നതാണ്. അതിൽ പെടുന്ന ഒന്നാണ് ഞാനും നീ, ഞാൻ വേറെ നീ വേറെ എന്നുള്ള ഈ ബോധം. പക്ഷെ അങ്ങനെ ഒരു ബോധം നമുക്കുള്ളപ്പോഴും ആ തത്വത്തെ വിടാൻ പാടില്ല എന്നാണ്. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്താണ്, താനും അന്യനുമുണ്ട്, പരനുണ്ട്, അനുഭവമാണ്. തത്വത്തെ മനസ്സിലാക്കി എന്ന് പറഞ്ഞ് ഞാൻ അന്യൻ എന്നുള്ള ഈ ബോധം പോകത്തില്ല, സ്വാഭാവികമായിട്ടുണ്ടാകും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള പരന്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ അന്യൻ എന്നറിയുന്ന ആ അന്യൻ, പരമ്പരിതാപമേകിടുന്നു, ഒരു വലിയ പരിതാപത്തെ ദുഃഖത്തെ കൊടുക്കുന്നവര് എന്ന് വെച്ചാൽ തന്റെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് ദുഃഖത്തെ കൊടുക്കുന്നവരെന്ന് അർത്ഥം. മറ്റുള്ളവൻ എങ്ങനെ ഒരാൾ ദുഃഖത്തെ ഉണ്ടാക്കുന്നത്? തന്റെ പ്രവൃത്തിയിലൂടെയാണ്. ആ ദുഃഖം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴുള്ള കാര്യമല്ല, അന്യന്റെ നീതിയെ നിഷേധിക്കുക, അന്യന്റെ അവകാശങ്ങൾ ഹനിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനാണ് പരിതാപം എന്ന് പറയുന്നത്. അന്യന്റെ സ്വത്തിനെ അപഹരിക്കുക, അന്യന് എന്താണോ ന്യായമായി ലഭിക്കേണ്ടതിനെ തടയുക, അന്യനെ ചൂഷണം ചെയ്യുക, അങ്ങനെ എന്തൊക്കെയുണ്ടോ തനിക്ക് അഹിതമായിരിക്കുന്നത് അന്യനോട് പ്രവർത്തിക്കുക, അതാണ് അല്ലല്ലെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ഇതാണ് അന്യന് ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ് പരിതാപം. പരമ്പരിതാപം വളരെയധികം ദുഃഖത്തെ നൽകുന്നവര് എരി നരകാഗ്നിയിൽ വീണരിഞ്ഞിടുന്നു, അവനും ആത്യന്തികമായി ദുഃഖമുണ്ടാകുന്നു. നരകാബ്ദി എന്ന് പഴയകാലത്ത് പറയുന്നത് ദുഃഖം എന്നുള്ള അർത്ഥത്തിലാണ്. വലിയ ദുഃഖം, അന്യനെ ദുഃഖിപ്പിക്കുന്നവനും വലിയ ദുഃഖം എന്നുള്ളത്. ഇത് തന്നെയാണ് ഭവാബ്ദി എന്ന് പറയുന്നത്, സംസാര സമുദ്രം എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ എരി നരകാബ്ദി എന്ന് പറയുന്നത്. എരിയുന്ന നരക സമുദ്രത്തിൽ ആ അബ്ദി എന്ന് പറയുന്ന അതിന്റെ വ്യാപ്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സമുദ്രം പോലെ വലുത് എന്നുള്ള അർത്ഥത്തിൽ എരി, എരിവ് എന്ന് പറയുന്ന അതിന്റെ തീഷ്ണതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കത്തുന്ന മൊത്തത്തിൽ എന്താണോ, അങ്ങനെ മറ്റുള്ളവനെ ദ്രോഹിച്ചാൽ തനിക്കും ദുഃഖം ആയിരിക്കും ഫലം എന്ന് പറയും. അതുകൊണ്ട് തന്നെ എന്നെ ദ്രോഹിക്കരുത്. അപ്പോ ഇത് ആത്മീയമായി പറയുകയാണ്. അപ്പൊ ഭൗതികമായി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്നതിന് നമുക്ക് വലിയ യുക്തിയൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് മനുഷ്യര് അന്യന് ഒരുപാട് ഉപദ്രവമൊക്കെ ചെയ്യുന്നു, സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്നിട്ട് അസുഖമായി ജീവിക്കുന്നു. അങ്ങനെയല്ല ലോകത്ത് കാണുന്നത്. അന്യന്റെ ഒക്കെ പലതും പിടിച്ചു പറിക്കുന്നു, സ്വന്തമായി വയ്ക്കുന്നു, ആ പണം കൊണ്ട് മരിക്കുന്നത് വരെ സുഖമായി ജീവിക്കുന്നു. അപ്പോ മനുഷ്യൻ സ്വാഭാവികമായും ചിന്തിക്കും, ഭൗതികമായ രീതി ചിന്തിക്കും. എന്താ ഇവിടെ പരന് ദ്രോഹം ചെയ്യുന്നവരൊക്കെ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഭൗതികമായി ചിന്തിച്ച ഈ പറയുന്നതിന് ഒരു യുക്തിയും നമുക്ക് തോന്നത്തില്ല. തോന്നണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ആർക്കെങ്കിലും ഒരു ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ നമുക്കും തിരിച്ചെന്ത് വരണം, അവന് വരുന്നത് പോലുള്ള ദുഃഖം നമുക്കും വരണം. അങ്ങനെ ആർക്കെങ്കിലും വരാറുണ്ട്? സാധാരണ അങ്ങനെ വരാറില്ല. വളരെ സമർത്ഥമായി ബുദ്ധിപൂർവ്വം മറ്റുള്ളവരെ പറ്റിക്കുകയും ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്നവരിവിടെ സുഖമായിട്ട് തന്നെ ജീവിക്കുന്നു മരണം വരെ. ചിലർക്കൊക്കെ ചില ദുഃഖമുണ്ടാകും, അത് ഇപ്പോൾ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടാണോ എന്ന് അറിയാനും പറ്റത്തില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ദുഃഖമുണ്ടായാലും അത് എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളതിനും നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ഒരാളെ ദ്രോഹിച്ച് അയാളെ ദുഃഖിക്കുമ്പോൾ നമ്മളും എന്ത് ചെയ്യണം, ദുഃഖിക്കണം. അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. ചിലപ്പോൾ അത് സംഭവിക്കും, യാതൊരു ചെയ്യണം. കൂടുതലും അങ്ങനെ സംഭവിക്കാറില്ല. കാരണം മനുഷ്യർ പൊതുവെ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കാറുണ്ട്. അങ്ങനെ നേട്ടങ്ങൾ എല്ലാവരും നേടാറുണ്ട്. അപ്പൊ ഭൗതികമായി ഈ നിയമം ശരിയാവില്ല. എന്നാലും ഭൗതികമായുള്ള ഉപദേശങ്ങളിലും എന്നുവെച്ചാൽ ആത്മീയതയില്ലാത്ത ഉപദേശങ്ങളിലും ഇത് പറയാറുണ്ട്, നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കരുത്. അത് പറയുന്നത് എന്താണ്, ഒരു മനുഷ്യന്റെ ഇടയിൽ വരുന്ന ഒരു സാമൂഹ്യ നന്മ പുലർത്തണം എല്ലാവരും. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കരുതെന്നെല്ലാം പറയും. ഭൗതികമായ ദൃഷ്ടി, ഭൗതികമായ ദൃഷ്ടി എന്ന് വെച്ചാൽ ആത്മീയതയെ അംഗീകരിക്കാം. ഗുരു അങ്ങനെയല്ല, ആത്മീയമായ ദൃഷ്ടിയിലാണ് പറയുന്നത്. കാരണം ആദ്യം പറഞ്ഞത് എന്താണ്, ഇതൊരു ആത്മതത്വമാണ് എല്ലാവരും, അതുകൊണ്ട് ഒരു തത്വമാണ്, മറ്റുള്ളവനെ വലിയ ദുഃഖത്തെ ഉണ്ടാക്കരുത്, അപരിഹാര്യമായ ദുഃഖം പരിഹരിക്കാൻ കഴിയാത്ത. നിങ്ങളൊരാൾക്കൊരു ദുഃഖത്തെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ മുഖാന്തരം വേറൊരാൾക്കൊരു ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദുഃഖത്തെ നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് അത് അപരിഹാര്യമായ ദുഃഖം എന്ന് പറയുന്നത്. പരംപരിതാപമാകുന്ന അവിടെയാണ്. ഒരാള് വേറൊരാളെ കൊല്ലുന്നു, ഹിംസ അതൊക്കെയാണല്ലോ നടക്കുന്നു. ഒന്നു കഴിഞ്ഞാൽ ആ മരിച്ച ആളിന്റെ ബന്ധുക്കൾക്ക് എല്ലാം വരുന്ന ദുഃഖം അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റില്ല. കുറച്ച് പണം കൊടുത്തെന്നോ സമ്പത്ത് കൊടുത്തെന്നോ എന്നും പറഞ്ഞെന്നോ അത് പരിഹരിക്കാൻ പറ്റിയില്ല. അത് ആ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ബന്ധുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആ മരിച്ച ആളിനെ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പരമ്പരിതാപമാണ്. ഇപ്പൊ തന്നെ ഈ ആൾക്കാർ പാർട്ടിക്കാരും അവരവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നുണ്ട്. കൊന്നുകഴിഞ്ഞാൽ ഉടനെ തന്നെ മരിച്ചവന്റെ പാർട്ടിക്കാരെല്ലാം അവരെ വീട്ടിൽ ചെന്നിട്ട് പറയും, ശരി നിങ്ങൾക്ക് ഞങ്ങൾ ജോലി തരാം, സമ്പത്ത് തരാം, മക്കളെ പഠിപ്പിക്കാം, എല്ലാം ചെയ്തു തരാം. ഈ പറയുന്നത് കൊണ്ട് ആ വ്യക്തിയെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിന് ഇത് പകരമാകും? അതൊരിക്കലും ഇല്ല. ഇവരിതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരോടും പറയണം, നിങ്ങൾ കൊല്ലുകയോ ചാകുകയോ ചെയ്താൽ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. ഇനിയും നിങ്ങൾ കൊല്ലാൻ നമ്മുടെ കൂട്ടത്തിൽ ആൾ വേണം, മരിക്കാനും വേണം. എന്തുകൊണ്ട്? ഞങ്ങൾ എല്ലാം ചെയ്തു തരും. അതാണ് ഭൗതികമായി അല്ല ഇത് പറയുന്നത്, ആത്മീയമായിട്ടാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ശരി, അവർക്ക് അവരുടെ നഷ്ടമെന്ന് പറയുന്നത് ഒരിക്കലും നികത്താൻ പറ്റുന്ന നഷ്ടമല്ല. അത് കേവലമായ ഭൗതിക നീതിയുടെ അടിസ്ഥാനത്തിലല്ല. ഇപ്പൊ ഒരാൾ ഒരാളെ കൊന്നു, അപ്പോ ഈ കൊന്നെന്ന് സംശയിക്കുന്ന ആളിന്, ആരാണ് കൊന്നതെന്ന് വ്യക്തമായി അറിയണമെന്നില്ല, സംശയിക്കുന്ന ആളിനെ കൊല്ലണം എന്നാണ് സമൂഹം പറയുന്നത്. എന്നാലേ മരിച്ചവന് നീതി കിട്ടുമെന്നാണ്. ഇതാണ് ഭൗതിക നീതി എന്ന് പറയുന്നത്. മരിച്ചവനെന്ത് നീതി കിട്ടാണ്? മരിച്ചവനെ ഇല്ല, ഇനി അവനെന്താ നീതി? എന്നാലും പറയുന്നതാണ് അവൻ ഇന്നാരെ കൊന്നു, അതുകൊണ്ട് ഇവനെയും കൊല്ലണം. കൊന്നുകഴിഞ്ഞാൽ മരിച്ചവന് നീതി, മരിച്ചവന്റെ നീതിയെ കുറിച്ച് സംസാരിക്കുന്നത്. ഭൗതികമായി അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഒരു നീതിയെ കുറിച്ചല്ല ഗുരു പറയുന്നു. അതിന് വേണമെങ്കിൽ ഭൗതികമായി അങ്ങനെ പറയാം, ആ ഇന്നാരെ കൊന്നു അല്ലെങ്കിൽ ഉപദ്രവിച്ചു അയാൾ ഇതൊക്കെ ചെയ്തു, അതുകൊണ്ട് ആ ഉപദ്രവിച്ചവന് ശരിയായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ മരിച്ചവന് നീതി കിട്ടുമെന്ന് പറയുന്നു. കേവലം ഭൗതികമായ ഒരു ചിന്ത പറയുന്നു. മരിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം നഷ്ടപ്പെട്ടു. ജീവിതം നഷ്ടപ്പെട്ടവൻ ഇനി എന്താ നീതി? പോയി, അവൻ ജീവിച്ചിരിക്കാനുള്ള അവന്റെ അവസരം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അതിലിനിയും അത് ഇനിയും ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അവൻ എന്നേക്കുമായി എന്ത് ചെയ്ത്? എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ അവനെ കൊന്നവനെ കൊത്ത് കൊന്നുകഴിഞ്ഞാൽ ഇവനെന്താ ഇതിന് നീതി കിട്ടാൻ? ബാക്കിയുള്ളവരുടെ സമാധാനം പറയണം, അവനെ കൂടെ കൊന്നുകഴിഞ്ഞാൽ മറ്റൊരു നീതി കിട്ടും. അത്തരത്തിലുള്ള ഒരു കാര്യമല്ല ഇവിടെ പറയും, ആ നീതിയെ കുറിച്ചല്ല പറയും. ഇവിടെ പറയുന്നത് എന്താണോ, അങ്ങനെയുള്ള മറ്റുള്ളവർക്ക് വലിയ ദുഃഖം ചെയ്തു കഴിഞ്ഞാൽ, ദുഃഖത്തെ ഉണ്ടായി കഴിഞ്ഞാൽ അവന് ദുഃഖമുണ്ടാവും എന്നാണ് പറയുന്നത്. അവനത് വലിയ ദുഃഖത്തിന് കാരണമായി തീരും. എങ്ങനെ കാരണമായി തീരും? അപ്പോൾ അവിടെ ആത്മീയമായ അതിന് സമാധാനം കണ്ടെത്താൻ പറ്റും. അനുഗുരു സാധാരണ പറയുന്നത് എന്താണ്, ഓരോ ജീവനും ഒരു സദ്ഗതിയുണ്ട്. ആ സദ്ഗതി എന്ന് പറയുന്നത് നമ്മൾ മരിക്കുന്നു എന്ന് പറഞ്ഞാലും മരണശേഷവും ജീവന് ആ ഒരു സദ്ഗതി അല്ലെങ്കിൽ ഊർധ്വഗതി ഉണ്ടാവണം. അവനെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ആ ഗതി, അതിനാണ് ഊർധ്വഗതി സദ്ഗതി എന്നൊക്കെ ഇതിൽ പറയുന്നു. അപ്പോ നിങ്ങൾ മറ്റൊരാളെ ദ്രോഹിച്ച് വലിയ ദുഃഖത്തെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇവിടെ പറയുന്നുണ്ടല്ലോ ആത്മസ്വരൂപമാണ്, ആത്മസ്വരൂപമായിരിക്കുന്ന അവന് ഊർധ്വഗതി ഉണ്ടാകുന്നില്ല. അവന്റെ ജീവൻ എന്താണ്? അധോഗതിയാ സംഭവിക്കുന്നത്. അപ്പോ ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവും അതിന്റെ അസ്തിത്വം അതിന്റെ ഗതി മോക്ഷം ഇങ്ങനെയുള്ള ആത്മീയ തത്വങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് ഗുരു ഇവിടെ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം. എന്നാൽ ഭൗതികമായ ഒരു നിയമം വെച്ചുകൊണ്ടല്ല, ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വെച്ചുകൊണ്ടല്ല. പിന്നെ ഭൗതികമായൊരു നിയമം വെച്ചുകൊണ്ട് ഈ പറയുന്ന പരോപകാരത്തെ ആർക്കും യുക്തിയുക്തമായി വിശദീകരിക്കാനും പറ്റില്ല. കാരണം പരോപകാരം ചെയ്താലും ചെയ്യാതിരുന്നാലും മനുഷ്യൻ സുഖവും ദുഃഖവും എല്ലാം സംഭവിക്കും. പര ഉപകാരം ചെയ്താലും ശരി, പര അപകാരം ചെയ്താലും ശരി, ഉപകാരത്തിന് നേരെ വിരുദ്ധമാണ് അപകാരം. മനുഷ്യൻ ചിലപ്പോൾ സുഖമായിട്ടും ഇരിക്കും, ദുഃഖമായിട്ടും ഇരിക്കും. അപ്പോൾ ലോകത്തെ നോക്കിയിട്ട് നമുക്കതൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആൾക്കോ അത് ചോദിക്കുന്നത്, ഇങ്ങനെ ഇത്രയൊക്കെ ദുഷ്ടപ്രവൃത്തി ചെയ്തിട്ട് ഇവ സന്തോഷമായിരിക്കുന്നുണ്ടല്ലോ, നമ്മൾ പ്രയത്നം. അപ്പൊ ഭൗതികമായ ഒരു ന്യായമല്ല ഇത്. ഇവിടെ ഒരു ആത്മതത്വത്തെ അംഗീകരിക്കുന്നു, ആത്മതത്വത്തിന്റെ ഗതി അംഗീകരിക്കുന്നു. മരണശേഷവും തന്റെ ജീവനൊരു ഗതിയുണ്ട്, അതിനീകരിച്ചുണ്ടോ പറയുന്നു. ഇത് ആത്മീയത എന്ന് പറയുന്ന ഒരു അടിത്തറയിലെ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ജീവന്റെ ഗതി, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ ജീവനൊരു സദ്ഗതി വരണമെങ്കിൽ അവനെന്ത് ചെയ്യണം? ഇവിടെ ദ്രോഹങ്ങൾ ചെയ്യാതെ മറ്റുള്ളവന് ദുഃഖത്തെ ഉണ്ടാക്കാതെ അവൻ ജീവിക്കണം. അപ്പൊ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല, മരണശേഷവും ജീവിതം എന്ത് ചെയ്യും? തനിക്ക് തുടരും. ആ ജീവന്റെ ഗതിയിൽ അവന് വീണ്ടും ഇതിന്റെ പേരിൽ ദുഃഖം ഉണ്ടാകരുത്. അതാണ് ഈ പറയുന്നതിന്റെ താല്പര്യം. ഇത് മനസ്സിലാകാതെയുള്ള വ്യാഖ്യാനങ്ങളെല്ലാം അബദ്ധമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എരി നരകാബ്ധി, നരകം എന്ന് പറയുന്ന ഒരു പഴയ ചിന്താഗതിയെ ഇവിടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ഒരു നരകമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ദുഃഖമായിരിക്കും അവന്റെ ജീവിതം. ഇവിടെ നമ്മൾ പര അപകാരം ചെയ്ത് ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ നമ്മൾ സന്തോഷമായി ജീവിച്ചാലും ഈ ജന്മം അവസാനിച്ചാൽ വീണ്ടും താൻ ശേഷിക്കും, മുന്നോട്ട് ഉള്ള തന്റെ ഗതി എന്ന് പറയുന്നത് എരി നരകാബ്ദിയിലായിരിക്കുന്നു വെച്ചാൽ വലിയ ദുഃഖങ്ങൾ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ള തത്വത്തെ സ്വീകരിച്ചുകൊണ്ട്, ആത്മീയ തത്വത്തെ സ്വീകരിച്ച് കൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാകും. അല്ലാതെ നിങ്ങൾ ഇന്ന് ആരോടെങ്കിലും പറയണം മറ്റുള്ളവർക്ക് ഉപദ്രവിച്ച നിനക്കും ദുഃഖം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവൻ 100 പേരെ കാണിച്ചു തരും. ഇതാ ഇന്ന ഇന്ന മനുഷ്യരൊക്കെ ഉണ്ട്, അവരും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു അല്ലേ, എന്നിട്ടാണ് സുഖമായിട്ട് ജീവിക്കുന്നു. എന്തെല്ലാം തിന്മകൾ ചെയ്താലും ശരി അവന് സുഖം, അവൻ പണം സമ്പാദിക്കുന്നു, അതുകൊണ്ട് അവൻ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? സുഖിക്കുന്നു. അതേസമയം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ചില മനുഷ്യർ കിടക്കും, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആള് സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നു, അങ്ങനെയും കാണുന്നു. അവർക്ക് പലതരത്തിലുള്ള നാശവും നഷ്ടവും ദുഃഖങ്ങളും ഒക്കെ വരും. അപ്പോൾ ഇതൊരു ഭൗതിക നിയമത്തെ കുറിച്ചല്ല പറയുന്നത്. പരോപകാരം എന്ന് പറയുന്നത് ഭൗതികമായ ഒരു കാഴ്ചപ്പാടിലല്ല ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ആത്മതത്വത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നത്. ആത്മതത്വം ഒന്ന് എല്ലാം ശരി തന്നെ, പക്ഷെ നമ്മുടെ അനുഭവത്തിൽ നമ്മളെല്ലാം വേറെ വേറെയാണ്. എന്നാൽ എന്റെ പിന്നൊരു ആത്മീയതത്വം ഉള്ളതുകൊണ്ട് അന്യന് ദുഃഖം ചെയ്തിട്ട് നീ മരിക്കരുത് എന്നാ പറയുന്നത്. സുഖമായി മരിച്ചാലും ശരി, ഭാവിയിൽ നിന്നെ കാത്തിരിക്കുന്ന എന്താണോ എരി നരകാബ്ധിയാണോ, ഇനി നീ ജന്മജന്മാന്തരങ്ങളിലൂടെ കടന്നുപോകും, അവിടെയൊക്കെ നിനക്ക് ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരാത്മീയ തത്വം. അതിൽ നിന്ന് മാത്രമേ ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു ന്യായം കണ്ടെത്താൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് കാണാം ഇവിടെ ഒരുപാട് പേര് മറ്റുള്ളവരെ കൊന്നിട്ട് സുഖമായിട്ട് ജീവിക്കും. ബാക്കിയുള്ള ദ്രോഹങ്ങളൊക്കെ പോട്ടെ, മറ്റുള്ളവരെ കൊന്നിട്ട് ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാർ ഇതൊക്കെ അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി, മതക്കാർ അവരുടെ മതത്തിന് വേണ്ടി, ജാതിക്കാർ അവരുടെ ജാതിക്ക് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുന്നു. എത്രയോ കാലമായി നടക്കുന്നു, മറ്റുള്ളവർക്ക് ഒരുപാട് നഷ്ടം വരുത്തുന്നു. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ജീവിതകാലത്ത് അവർ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. അവർ മറ്റുള്ളവരെ ദ്രോഹിച്ചതെന്ന് പറഞ്ഞാൽ അവർക്കിവിടെ കഷ്ടപ്പാടെന്നുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? അപൂർവം ചിലരൊക്കെ കഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പൊ മറ്റൊരുത്തനെ ദ്രോഹിച്ചാൽ തനിക്ക് ദ്രോഹം വരുമെന്ന് പറഞ്ഞൊരു ഭൗതിക നിയമം ഇല്ല, അങ്ങനെ ഒന്നില്ല. ചിലപ്പോൾ സംഭവിക്കുക, സംഭവിക്കായി. അപ്പൊ മറ്റുള്ളവനെ ദ്രോഹിച്ചാൽ തനിക്ക് ദ്രോഹം വരുമെന്നുള്ളത് ഒരു ആത്മീയ നിയമം മാത്രമാണ്, അത് സ്വീകരിച്ചാലേ പറ്റും. അതുകൊണ്ടല്ലേ ഇപ്പൊ ഒരു കശാപ്പുകാരൻ, അവൻ ഒരുപാട് ജീവികളെ കൊല്ലുന്നു, അവനതിന് യാതൊരു പാപബോധവും തോന്നുന്നില്ല. അവന് ആ തൊഴിലിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അവൻ സുഖമായിട്ട് ജീവിക്കുന്നു, സന്തോഷമായി ജീവിക്കുന്നു. ഗുരു പറയുന്നതിനെ കുറിച്ചാണ്, അഹിംസയെ കുറിച്ചാണ് ഒന്നിനെ കൊല്ലരുത്. അപ്പൊ ഇത് രണ്ടും കൂടെ യോജിക്കും. കൊല്ലുന്നത് തങ്കൽ വരിൽ പ്രിയമാ. ഒരാളെ കൊല്ലുന്നു എന്ന് പറയുന്നത് അത് തന്നെ സംബന്ധിക്കും. കൊല തനിക്കാണെങ്കിൽ തനിക്കത് ഇഷ്ടമാകുമെന്നാണ് ചോദിക്കുന്നത്. കൊല്ലാൻ വലിയ ഉത്സാഹത്തോടുകൂടി ആൾക്കാർ കൊല്ലുന്നു, തനിക്ക് അത് വരുമ്പോൾ അത് പ്രിയമാകും, ആകത്തില്ല. അപ്പൊ താൻ കൊന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരുത്തനെ കൊല്ലുക, മരണത്തിന്റെ വേദന അവനെ അനുഭവിപ്പിക്കുക, ദുഃഖത്തെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ എങ്കിൽ എന്നെങ്കിലും തനിക്ക് ആ ദുഃഖം അനുഭവിക്കേണ്ടി വരണം എന്ന് പറയണമെങ്കിൽ നാളെ താൻ ഉണ്ടാവണം. താൻ മരിച്ചു കഴിഞ്ഞാലെങ്കിലും ഉണ്ടാവണം, കാരണം മരിക്കുന്നവരെ സുഖമായി ജീവിച്ചാൽ പിന്നെ ആ ദുഃഖം അനുഭവിക്കണ്ടേ? ആത്മീയമായിട്ടല്ലാതെ ഇതിനൊരു സമാധാനമുണ്ട്. ആ ഒരു തത്വത്തെയാണ് ഇവിടെ പറയുന്നത്. അതാണ് സാരമായ ഉപദേശം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ സ്വീകരിക്കണം? ആത്മീയതയൊക്കെ വിടുക, ലോക മര്യാദ എന്ന് പറയുന്ന ഇതാണ്. ആരെയും ദ്രോഹിക്കരുത്, ആരെയും ദ്രോഹിക്കരുത്, ദ്രോഹിക്കുന്നത് നല്ല. എന്തുകൊണ്ട് ചോദിച്ച്? അല്ലാതെ പാടില്ല, അങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. ദ്രോഹിച്ചാൽ എന്താ? അല്ലാതെ ദ്രോഹിച്ചാൽ എന്തു പറയും? പറയേണ്ടി വരും. അത് പറയുന്ന എവിടെ എവിടെയാ എന്ന് പറയണമെങ്കിൽ ചോദിക്കും, ദ്രോഹിക്കുന്നവരെ കൂടെ സുഖമായി ജീവിക്കുകയല്ലേ അല്ലേ? കേവലം ഭൗതികമായി പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി പറയാമെന്നുള്ള ഇതാണ്. എന്താണ്? സമൂഹത്തിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കാൻ കിടന്നാണ് സമൂഹത്തിന്റെ ഒരു ശാന്തിയെ, സമാധാനത്തെ, ഐക്യത്തെ അതിനെയൊക്കെ അത് ബാധിക്കും. ഇങ്ങനെയുള്ള ഭൗതികമായ വിശദീകരണങ്ങൾ കൊടുക്കാനേ പറ്റും. അങ്ങനെ ഭൗതികമായ വിശദീകരണം കൊണ്ട് തൃപ്തരാകുന്ന മനുഷ്യരുമുണ്ട്, ആത്മാവിനെയും ആത്മീയതയും അംഗീകരിക്കാത്തത്. അവർ പറയുന്ന ഇതാണ്, ശരി, നിങ്ങൾ ആരെയും ദ്രോഹിക്കരുത്, എന്തുകൊണ്ട്? നമുക്കും ആ ദ്രോഹം ഇഷ്ടമല്ല, അതുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. മറ്റുള്ള ഒരാള് നമ്മളെ ദ്രോഹിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് നമ്മളും മറ്റുള്ളവരെ ദ്രോഹിക്കരുതെന്ന് ഓരോരുത്തരും ചിന്തിക്കുക എന്ന് പറയും. അത് ആൾക്കാർ അംഗീകരിച്ചാൽ ശരി, അങ്ങനെ വേണമെങ്കിൽ ഒരാൾക്ക് സമാധാനപ്പെടാം. പക്ഷെ ഗുരു അതല്ല പറയുന്നത്. ഗുരു ഇവിടെ പറയുന്നത് ജീവന്റെ ഗതിയെക്കുറിച്ച് തന്നെയാണ്. ആ ജീവന് പിന്നെ ദുർഗതിയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് ആത്മീയതയും ഭൗതികതയും തമ്മിലെ വ്യത്യാസം. ഭൗതികവാദി എന്ത് പറയും? ആരെയും ദ്രോഹിക്കരുത്. എന്തുകൊണ്ട്? മറ്റുള്ളവർ നിങ്ങളെ ദ്രോഹിക്കുന്നതെന്ന് അവർക്ക് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ആരെയും ദ്രോഹിക്കുന്നു. ഇത് ഭൗതികമായ സമാധാനമാണ്. ദ്രോഹിച്ചാൽ തിരിച്ച് തനിക്ക് ദ്രോഹമുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ ആർക്കേ കഴിയും? ആത്മീയവാദിക്ക് കഴിയും. ഭൗതികവാദിക്ക് അത് കഴിയാൻ ശ്രമിക്കുന്നു. അതാണ് ഭൗതിക ദൃഷ്ടിയും ആത്മീയ ദൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം. ഗുരു ആ രീതിയിൽ, അതുകൊണ്ടാണ് അവിടെ ആത്മതത്വത്തെ കൂടെ കൊണ്ടുവരുന്നത്. ആ വ്യത്യാസം നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോ മനുഷ്യനെ കൊന്നും ലോകത്ത് ഐശ്വര്യവും എല്ലാവർക്കും സുഖവും ശാന്തിയും ഒക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ആത്മീയമായ രീതിയിൽ അത് ശരിയാകത്തില്ല. ഭൗതികമായി അത് ശരിയാക്കാൻ ശ്രമിക്കും. ഭൗതികമായ നിങ്ങളെ ഉപദ്രവിക്കുന്നവനെ കൊല്ലുക, അത് തികച്ചും ഭൗതികമായൊരു കാഴ്ചപ്പാടാണ്. കൊന്നിട്ട് എല്ലാം ശരിയാകും. അതുകൊണ്ടാണ് ഈ കൊലയും ആത്മീയതയും തമ്മിലൊരിക്കലും യോജിക്കുന്ന കാര്യം. എവിടെയൊക്കെ കൊണ്ടുപോയി യോജിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നടക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എരി നരകാതിയിൽ വീണെരിഞ്ഞിടുന്നു എന്ന് പറഞ്ഞാൽ അവൻ അത്യധികമായ ദുഃഖത്തെ അനുഭവിക്കുന്നു. എവിടെ? മരണശേഷം ആ ജീവൻ അധോഗതിയിൽ പ്രാപിക്കുന്നു. അതുകൊണ്ട് അത് അവിടെ എന്ത് സ്വീകരിക്കുന്നു? കർമ്മവും കർമ്മത്തിന്റെ ഫലത്തെ സ്വീകരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഫലമുണ്ട്. അത് പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫലം ഉണ്ടാവും. ഈ ജന്മത്തിലല്ലെങ്കിൽ വരും ജന്മങ്ങളിലും ഉണ്ടാവും. അതുകൊണ്ട് അതെല്ലാം കരുതി ജീവിക്കണം എന്ന് പറയുന്ന ഒരു ആത്മീയ അർത്ഥത്തിലാണ് ഇത് മനസ്സിലാക്കുന്നത്.